ഭാഷ്യകാരം മരരുചി ഭാഷ്യകാരം പതഞ്ജലി ആണി സൂത്രകാരം ച പ്രണവോസ്മി. ഗുപൂരക്ഷന് ഗുപൂധുവ ഇച്ഛുമണിപനിഭ്യ ആയ സ്വർത്ഥേ ആയാതെ അർത്ഥതയേ വാ ഇതി പരോക്ഷേലടി വികൽപ്പേന ആയ കൃത്തെ അർദ്ധാത് വിശേഷ പുകുന്ത ഗുണേ ഗോപായ ലട്ടിത്യത്ര കാസ്യനേക ചാമക്തവ്യോ ലട്ടി ഇത്യേന ഗോപായ ആം ലട്ട് ഇത് സ്ഥിതേ ആമഹ അർദ്ധാതു വിശേഷ ഇത്യർദ്ധാതുകത്വം ഗോപായ ഇത്യത്ര അതോ ലോപ ഇത്യ അകാരലോപേ കൃത്തെ ഗോപായ ആം ലട്ടിത്യത്ര ആമഹ ഇത്യനേന ലട്ടിത്യസ്യ ലോകേ കൃത്തെ ഗോപായാം ഇത്യസ്യ പ്രത്യലോപേ പ്രത്യലക്ഷണം ഇത്യനേന കൃതന്തത്വാ പ്രാതിപതികത്വം സ്വദുത്പത്തി ആമഹൈതിലുക്കി പദസഞ്ജ ഗോപായാം തത്ര ക്രിഞ്ച് അനുപ്രയുജ്യത്തെ ലടി ഇതിനേല പുനഃ ഗോപായാം കൃ ലട് ഇത്യത്ര ലഡാ തിപാദേശ തിപാദി തസ്യ നലദസു നലദസ നലുപമാഹ ഇതി അതുസ് കൃതേ ഗോപായാം കൃ അതുസ് ഇത്യത്ര ലഡി ധാതോർ അനഭ്യാസസ്യ ഇതി ദ്വിതീയ പ്രാപ്തേ കൃ അതുസ് ഇത്യത്ര അസമയോഗാത് ലിട്ട് കിത് ഇത്തിനേന കിത്വി കൃ അദസ് ഇത്യത്ര ഇകോയണ ചിത്തിനേന എണോ ആദേശ പ്രാപ്തേ കൃ ഇത്യസ്യ കൃ കൃ അദസ്സിതി ഭവതി ചേത് അത്ര ലഡിദ്ധാതു അനഭ്യാസസ്യ ഇതി ന ഭവതി കസ്മാത് കൃ അതുസിത്യത്ര ഇണാദേശ കൃതേ പ്രകാർസിസ്ഥാനേ രേഹേ കൃ ഇത്യത്ര ലഡിദ്ധാതുരനഭ്യാസസ്യ ഇതി സൂത്രേണ ദിത്വം ന ഭവതി ലഡിദ്ധാതുരനഭ്യാസസ്യ കോർത്തഃ ലഡിപരെ അനഭ്യാസ ധാത്വേസി ഏകാച അത്ര ഏകാച ധാതോരേവ ദിത്വം ഭവതി കൃ ഇത്യസ്യ അചഹ ഇണാദേശ കൃതേ അത്ര ഏകാച ത്വം ന സിദ്ധ്യതി അതാ ദിത്വം വിനാ സ്യാത് അതഃ ദിത്വാത് പരത്വാത് ഇണി പ്രാപ്തേ ദുർവചനേ അചി ദിത്വ നിമിത്തേ അചി അജാദേശോ ന ദിത്വേ കർത്തവ്യേ ദിത്വത്തിന് നിമിത്തമായ അച്ചുപരം ഇരിക്കുക ഇവിടെ അതുസ്ഥിരിക്കുന്നു ആ അച ആദേശോ അച്ഛന്റെ സ്ഥാനത്ത് ആദേശം വരത്തില്ല എന്ന് പറഞ്ഞാൽ എണ്ണാദേശം വരില്ല കൃ എന്റെ സ്ഥാനത്ത് ദ്വിത്വ കർത്തവ്യേ ഭാവിയിലെ ദ്വിത്വം വരേണ്ട സ്ഥാനത്ത് ഇത്രയൊക്കെ വളച്ചു കെട്ടി പറഞ്ഞെന്തെന്ന് നമ്മൾ ഒരു ഉദാഹരണങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണമല്ലേ ഉള്ളൂ, ലിഡിധാതുരനഭ്യാസീത്യനേന സൂത്രേണ ദിത്വം കർത്തവ്യം ഭവതി ഏവം ദിത്വസ്യ നിമിത്തഭൂതഃ അച് പരേ വർത്തതെ അതുസിത്യത്ര അതഃ അച് സ്ഥാനിക ആദേശഃ ഇതിസ്യ കൃ ഇതിസ്യ ഋകാരസ്യ സ്ഥാനേ രേഫാദേശഃ ന ഭവതി. ദിത്വേ കർത്തവ്യേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാക്കാം? ദിത്വനിമിത്തമായ അച്ചു പരമേരിക്കെ ഇവിടെ ദുർവചനെ അതിനാവർത്തിച്ച് രണ്ടർത്ഥം എടുക്കുകയാണ്. ദിരിച്ചിരേ ഏന ഏതെന്ന നിമിത്തമായിട്ടാണ് ദിത്വം വരുന്നതാണ് ദിത്വനിമിത്തമായ അച്ഛന്ന് പറയുന്നത്. രണ്ടാമത്തെ ദുർവചനത്തിന്റെ അർത്ഥമാണ് ദിത്വ കർത്തവ്യേ, ദിത്വം കർത്തവ്യമായിരിക്കേ വിശേഷത്വം. രണ്ടു തരത്തിൽ അർത്ഥം പറഞ്ഞതുകൊണ്ട് ദിത്വം കർത്തവ്യമായിരിക്കെ, ദിത്വം ചെയ്യാനുണ്ടെങ്കിൽ പൂർവത്തിൽ എണ്ണാദേശം വരും എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ദിത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണാദേശം വരുന്നതിന് തടസ്സം ഇല്ല. അതുകൊണ്ട് ആദ്യം ദിത്വം വരും, എണ്ണാദേശം വരത്തില്ല. മനസ്സിലായോ? ദിത്വത്തിന് നിമിത്തമായിരിക്കുന്ന അച്ച് പരമുണ്ട്, അത് ദിത്വം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൂർവ്വത്തിൽ എണ്ണ അച്ഛൻ്റെ സ്ഥാനത്ത് എണ്ണാദേശം ചിക്കൻ എണ്ണ വരത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ദിത്വം ഉണ്ടല്ലോ, ഇവിടെ ഇദ്ധാതുവിനാണ് അഭ്യാസിച്ച്. അതുകൊണ്ട് കൃ അതുസന്നിടത്ത് ദിത്വം വരണം, അതിന് മുമ്പ് എണ്ണാദേശം വരില്ല. കൃ അതുസ് അഭ്യാസന് പൂർവ അഭ്യാസ പുരത് രപര ഫലാശേഷ കൂസ്റ്റു ചക്ര അതുസ് ദിത്വം വന്നു കഴിഞ്ഞു. ദിത്വ കർത്തവ്യല്ല ഇദാനീം ദിത്വ കൃത തദനന്തരം എണ്ണാദേശ കാര്യ. കൃതിന്റെ അർഹം എന്ത് വരും? രേഖ വന്നിട്ട് ചക്ര അതുസ് ചക്ര. അപ്പൊ ഇവിടെ ഇതാണ് മനസ്സിലാക്കേണ്ടത്, ദിത്വാത് പ്രാക് പൂർവത്ര ഇക്കസ്ഥാനേ എണ്ണ ആദേശോ നഭൂതി. അതഹ പ്രഥമം ദിത്വം കർത്തവ്യം, ദിത്വ അനന്തരം പരനിമിത്ത എണ്ണാദേശ ഭവതി. ആദ്യം ദിത്വം ചെയ്യുക, പിന്നീട് എണ്ണാദേശം ചെയ്യുക സർവത്ര. ചക്ര അത് സന്നിരിക്കുമ്പോൾ എണ്ണാദേശം വന്നിട്ട് ചക്രതുഹു ചക്ര ഉസ് അത്രാവി ദിത്വാത് പൂർവം എണ്ണാദേശോ നഭവതി. ദിത്വാനന്തരം അഭ്യാസകാര്യ കൃതേ ചക്ര ഉസ് ഇത്യത്ര എണ്ണാദേശോ ഭവതി ചക്രുഹു. മധ്യപുരുഷ ദിവനെ ചക്ര അധുസ് എണ്ണാദേശകൃത ചക്രധു. മധ്യപുരുഷ ബഹുവചനെ ചക്ര ആ ഇതി സ്ഥിത എണ്ണാദേശ ചക്ര. ഉത്തപുരുഷ ഏകവചനെ ച കൃ നല്ല അത്ര ഉച്ചതി വൃദ്ധ ചക്കാര ഏവം വൃദ്ധി അഭാവേ കേന സൂത്രേണ നല്ല ഉത്തമോ വ ചക്കര ചക്കാര ചകര ഇനി ഭൂതി അത്ര മധ്യപുരുഷ ഏകവനെ കൃ ധൽ അത്ര ആർദാവത് വിശേഷ ആർദാവശേട്ട് വലാദേഹി വീട്ട് പ്രാപ്തവും ഏകാച് ഉപദേശി അനുദാത്ത ഉപദേശേ യോ ധാതുർ ഏകാച് അനുദാത്തശ്ച തദാർദ്ധാദൂസേണ ഇനി നോക്കേണ്ടത് ഉപദേശത്തിൽ ധാതു ഏകാച്ചാണോ എന്ന് നോക്കുന്നു. എന്നുവെച്ചാൽ ധാതു പാഠത്തിൽ ഉദാഹരണം ഭൂതാണ് ഏകാച്ചാണോ അത്ത സാധത്വമിനെ ഗതവ്യക്തായം വാചി എല്ലാം ഏകാച്ച ധാതുക്കളാണ്. അതേ നമ്മൾ പഠിച്ചിട്ടുള്ളു. ഇവിടെ ഗോപായ എന്ന് പറയുമ്പോഴോ ഗോപായ എന്ന് പറയുമ്പോൾ അനേകാച്ചാണ്. കാരണം ഗോപായക്കാണ് ഇവിടെ ധാതു സഞ്ജയ സൂത്രം കൊണ്ട് സനാദ്യന്ത ധാതവ ഇത് അനേകാച്ചാണ്. അപ്പൊ ഇവിടെ പറയുന്നു ഉപദേശത്തിൽ യോ ധാതു ഏകാച്ച് ഉപദേശാവസ്ഥയിൽ ധാതു ഏകാച്ചായിരിക്കും എന്നാ പറയുന്നു. അപ്പൊ ഈ ഗുപ്പു രക്ഷണ എന്ന് പറയുന്നത് ഉപദേശാവസ്ഥയിൽ ഏകാച്ചാണോ? ആണ്. ധാതു പാഠത്തിൽ എങ്ങനെയാ? ഗുപ്പു എന്നാണ്. അപ്പൊ ഏകാച്ചാണ്. പിന്നീടാണ് അത് ഗുപു ധൂപ വിച്ചിപ്പണി വലിംഭ്യായ പ്രകാരമാണ് അനേകാച്ചായത്. അപ്പൊ ഉപദേശത്തിൽ ഇത് ഏകാച്ചാണ്. അപ്പൊ അതൊന്നും പിന്നെ മറ്റൊന്നെന്താണ് അനദാത്ത അനദാത്തുമായിരിക്കണം. ധാതു ഏകാച്ചുമായിരിക്കണം, അനുദാത്തുമായിരിക്കണം. അതറിയാൻ എളുപ്പമല്ലേ, വളരെ ഈസിയാണ്. ധാതു പാഠത്തിൽ 12,000 ധാതുക്കളുണ്ട്. അതിൽ നിന്ന് ഏതാണ് അനുദാത്തം എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വിദ്യ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ രണ്ടായിത്തിരിക്കാതെ അജന്തവും ഹലന്തവുമായിട്ട് തിരിക്കും. അജന്തത്തിൽ വളരെ കുറച്ച് ധാതുക്കൾ, ഒഴികെയുള്ളതെല്ലാം അനുദാത്തങ്ങളാണ്. വളരെ കുറച്ച് ധാതുക്കൾ. അപ്പൊ അത് മനസ്സിലാക്കി മതിയല്ലോ. വളരെ കുറച്ച് ധാതുക്കൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അനുദാത്തമാണെങ്കിൽ വളരെ കുറച്ച് ധാതുക്കൾ മനസ്സിലാക്കി വെച്ചാൽ ബാക്കി ഏത് കാണുമ്പോഴും നമുക്കറിയാൻ പറ്റിയത് അനുദാത്തമാണ്. അപ്പൊ അതിന് പരിഗണന ചെയ്തിട്ടുണ്ട്. ഇത്രയും ധാതുക്കൾ ഒഴികെയുള്ളത് അനുദാത്തമാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ഊദ്ര ദന്തേർ യൗതിരുഷ്ണു സിനൈസ്നു നുക്ഷുഷ്യടീം ശ്രബിഹി വൃങ് വൃംഭ്യാംജ വിനൈകാച്ചോ അജന്തേഷു നിഗദാ സ്മൃത. ഇതെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, ആർക്കും ഓർമ്മിക്കാന്നുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് ഏകാച്ചോ അജന്തേഷു. ഇത്രയും ഒഴികെയുള്ള ഏകാച്ച് അജന്തങ്ങളിൽ നിഹത എന്ന് വെച്ചാൽ അനുദാത്തങ്ങളാണ്. എളുപ്പമല്ല സംഗതി, ഇതൊന്നും ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളുടെ പുസ്തകത്തിൽ കൂടെ ഇതിലുണ്ട്. എന്താണ് ഊദ്രദന്തൈർ യൗതി ഒരു കൃഷ്ണു ശ്രീ സ്നു ക്ഷു ശ്രീ ഡീ ശ്രബി വൃങ് വൃംഭ്യാം. ഇത്രയും ധാതുക്കൾ. പിന്നെ ചില ധാതുക്കൾ നമ്മൾ പഠിച്ചപ്പോൾ, ഉദാഹരണം ഊകാരാന്തമായ ധാതു ഭൂ സത്തായ നമ്മൾ പഠിച്ചാണ്. പാലനപൂർണ്ണയെ വേണ്ടി പഠിക്കുന്നതാണ്. അതാണ് ഋദന്തം. ഊദന്തവും ഋദന്തവുമായിട്ടുള്ള ധാതുക്കൾ കൃ അങ്ങനെ ആ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സന്ധി ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിട്ട് ഊത്ത് തപരം ഉച്ചാരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു. ഊത്ത് ഋത് അന്തം എന്ന് വെച്ചാൽ ഊകാരാന്തവും ഊകാരാന്തം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ഊകാരാന്തം എന്ന് പറയുന്നത് അനുദാത്തമാണോ ഉദാത്തമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉദാത്തം. ഈ സൂത്രം എന്താ പറയുന്നത്? ഏകാച്ച ഉപദേശ അനുദാത്താത് ഏകാച്ച ഉപദേശ അനുദാത്താത് എന്താ പറയുന്നത്? ഉപദേശത്തില് ധാതുവിൽ നിന്ന് പരത്തിൽ ഏകാച്ചും അനുദാത്തവുമായുള്ള ധാതുവിൽ നിന്ന് പരത്തിൽ ആദ്രാദവും വന്നാലും ഇട് ആകമില്ല. ഈ സൂത്രം ഇട്ട് നിഷേധിക്കുന്ന സൂത്രമാണ്. ഏകാച് ഉപദേശേ അനുദാത്ത ഇത് സൂത്രേണ ഇട്ട് നിഷിദ്ധ്യത്തെ കസ്യ അനുദാത്ത ധാതോഹോ ഏകാച് ധാതോഹോ. അനുദാത്ത ധാതുക്കൾക്കാണ് ഇട്ട് നിഷേധിക്കുന്നത്. ഇവിടെ പാട്ടിലെന്താ പറഞ്ഞത്? ഊകാരാന്തമായ ധാതു എന്തെന്ന് പറഞ്ഞു? വീണ്ടും കുഴപ്പമായി. ഇത് ഒഴികെയുള്ളതെല്ലാം അനുദാത്തം എന്ന് പറഞ്ഞു. ഇത് ഉദാത്തം. ഇത് ഒഴികെയുള്ളതെല്ലാം അനുദാത്തം എന്ന് പറഞ്ഞ ഊ അന്തം ഉദാത്തം. അപ്പൊ അതിനൊട്ടും നിഷേധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളവിടെ പൂവിലിട്ട് വന്നത്. ബഭൂവിധ ഭവിത ഭവിഷ്യതി അവിടെ ഇട്ട് വന്നു. കാരണം ഊകാരാന്തമായ ധാതു ഒഴികെയുള്ള ധാതുക്കളാണെന്ത്? അനുദാത്തം. അപ്പൊ ഊകാരാന്തമായ ധാതു അനുദാത്തം അല്ല. അതുകൊണ്ട് അതിന് ഇട്ട് നിഷേധം. ഇട്ട് നിഷേധം ഇല്ല. അനുദാത്തം. അപ്പൊ ഊകാരാന്തമായ ധാതു ഈ കാരികയിൽ പറഞ്ഞു ഊദന്ത ഭിന്ന അന്യേ ഏകാച ധാതവ സർവേ അനുദാത്താഹ സ്യുഹു ഭൂധാതുഹു ഊദന്തത്വാ തസ്യ അനുദാത്വത്വം നാസ്തി. ഭൂധാതുഹു അനുദാത്തത്വഭാവാ തത്ര ഇന്നിഷേധോ ന. അതഃ ഭൂധാതുഃ ഭവിതാ ഭവിഷ്യതി ഇതി സ്യാദേവ. എട്ട് വരുമോ അല്ലെന്നറിയാൻ എളുപ്പം ലൊട്ടിന്റെ രൂപം നോക്കിയാൽ മതി. ഭവിത ഭവിഷ്യതി ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ഉദാഹരണം എങ്ങനെ? ലുട്ട് ലുട്ടൊക്കെ നോക്കുന്ന എളുപ്പം പെട്ടെന്ന് മനസ്സിലാവും. ലുട്ടാണ് ഏറ്റവും പറ്റിയത്. പിന്നെ യൗതി യു മിശ്രണാമിശ്രണയോഹോ ഒരു ശബ്ദേ ഷ്ണു തേജനേ സിംഗ് സ്വപ്നേ സ്നു പ്രസ്രവണേ നുസ്തുതൗ ക്ഷു ശബ്ദേ ടോശി ഗതിവൃദ്ധ്യോ ഡീങ് വിഹായ സാഗതോ ശൃങ് സേവായാം വൃങ് സംഭക്തോ വൃഞ് വരണേ. അതിന് താഴെ എഴുതിയിട്ടില്ല, പഠിച്ചോളൂ. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, നിങ്ങളുടെ കയ്യിലും ഇതാണെങ്കിൽ എഴുതിയിട്ടില്ല, വേറെ വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ അതിലെഴുതിയിരിക്കും. ഇത്രയും ധാതുക്കൾ. അപ്പൊ ഇത് എളുപ്പമായി. അപ്പൊ ഇത്രയും ധാതുക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ട് നിഷേധം, ഇട്ട് നിഷേധം വീണ്ടും കുഴഞ്ഞു, വീണ്ടും കുഴഞ്ഞു. ഞാൻ ചോദിച്ചത് ഇത്രയും ധാതുക്കളിലിട്ട് വരുമോ എന്നാണ്. നേരത്തെ ചോദിച്ചത് അങ്ങനെയല്ല, ഇത്രയും ധാതുക്കളിലിട്ട് നിഷേധം ഉണ്ടെന്നാണ്. ഇട്ട് നിഷേധമില്ല. ഇപ്പൊ ചോദിച്ചത് ഇത്രയും ധാതുക്കളിലിട്ട് വരുമോ എന്നാണ്. വരും. ഇട്ട് നിഷേധം. എന്തുകൊണ്ട് ഇത്രയും ധാതുക്കൾ? അനുദാത്തമല്ല, ഇതൊഴികെയുള്ളതാണ് അനുദാത്തം. നിഹത്തം, നിഹത്തം എന്ന് വെച്ചാൽ അനുദാത്തം. ബാക്കിയുള്ള ഉദാത്തോ സ്വരതോ എന്തോ ആയിക്കൊള്ളട്ട്, നമ്മൾ അനുദാത്തമല്ല എന്നറിഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാം ഉദാത്തം തന്നെ. അപ്പൊ അജന്ത ധാതുക്കൾ കണ്ടുകഴിഞ്ഞാൽ ഇതിൽ പെടുമെന്ന് നോക്കുക. ഇതിൽപ്പെടാത്ത ബാക്കിയുള്ള എല്ലാ ധാതുക്കളും അജന്ത ധാതുക്കൾ. പ്രത്യേകിച്ച് അറിയും, ഉദാഹരണം ഭൂ പോലെയുള്ള. ഇതിൽപ്പെടാതെയുള്ള എല്ലാ ധാതുക്കളും അനുദാത്തമാണ്. അതിനെല്ലാം ഇട്ട് വരൂ. ഇട്ട് നിഷേധം. വീണ്ടും പോയി. ഇത്രയും ധാതുക്കൾ ഒഴികെയുള്ള എല്ലാം അനുദാത്തമാണ്. അപ്പൊ ഇതിൽപ്പെടാത്തൊരു അജന്ത ധാതു എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിനിട്ട് നിഷേധം. ഇട്ടോ? ഇട്ടില്ലേ? ശരി, അത് ഉറക്കണം. കാരണം ഏകാച്ഛുപദേശ് അനുദാത്താവെന്ന് പറയുന്നത് ഇട്ട് നിഷേധിക്കുന്ന സൂത്രമാണ്. അർദ്ധാദൃശ്യട്ട് വരാതെ എന്ന് പറയുന്നത് ഇട്ട് വിധിക്കുന്ന സൂത്രമാണ്. പാർദ്ധാദൃശ്യട്ട് വരാതെ എന്ന് പറയുന്ന സൂത്രത്തിനെ ഏകാച്ഛുപദേശ് അനുദാത്ത നിഷേധിക്കുന്നു. എവിടെ നിഷേധിക്കും? അജന്തങ്ങളിൽ. അപ്പൊ നോക്കണം, അനുദാത്തമാണോ എന്ന് നോക്കണം. അത് പറഞ്ഞ് ഇത്രയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാം അനുദാത്തമാണ്. അപ്പൊ അവിടെ എല്ലാം ഇട്ട് നിഷേധം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അജന്തങ്ങൾ ശരിയായേ. ഇനി ഹലന്തങ്ങൾ. ഹലന്തങ്ങൾ നമ്മൾ അക്ഷരമാല ക്രമത്തിൽ നോക്കണം. കച്ചട്ടത്തപ്പ ശഷസഹാവരെ വളരെ എളുപ്പമാണ്, സിമ്പിളായി മനസ്സിലാക്കാം. ഇപ്പൊ ക വളരെ സിമ്പിളായി മനസ്സിലാക്കാം. ശക്രേഖ ശക് എന്ന് പറയുന്ന ഒരു ധാതുവേ ഉള്ളൂ. എന്ത് അനുദാത്തം? ഇപ്പൊ കകാരാന്തമായ എത്രയോ ധാതുക്കളുണ്ട്. ഈ ഒന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞോണ്ട് ഇവിടെ എന്താണ് എട്ട് ലുട്ടില് ശക്ത എന്നവന് എങ്ങനെ വരും? ശക്കിത എന്ന് വരത്തില്ല. ഇട്ട് വന്നാൽ എങ്ങനെ വരും? ശക് ഇട്ട് താസ് ശക്കിത എന്ന് വരും. ഇട്ട് നിഷേധിച്ചുകൊണ്ട് എങ്ങനെ വരും? ശക്ത ശക്താരോ അങ്ങനെ വരും. ഇപ്പൊ കായിൽ വന്നേ ഉള്ളൂ. അതിലും നോക്കേണ്ട കാര്യമേ ഇല്ല. അക്കവർഗത്തിൽ ഒരേ ഒരു ധാതു ശക് ധാതു അതനുദാത്തം, ബാക്കിയൊന്നും നോക്കണ്ട. അവർ ചെയ്ത് എളുപ്പമാണ്. പിന്നെ ചവർഗം നോക്കുക. ചവർഗത്തിൽ ചിതിൽ പച്ച് മുച്ച് ഇരിച്ച് വച്ച് വിച്ച് സിച്ച് ഷട്ട് ആറ് ധാതുക്കളെ അനുദാത്തമായിട്ട് ആറ് ധാതുക്കളെ ഉള്ളൂ. ഏതൊക്കെയാണ്? പച്ചമുച്ചു വിച്ചരിച്ച് പച്ചമുച്ചരിച്ച് വച്ച് വിച്ച് സിറ്റോഷ്. അന്ന് ഓർത്ത് വയ്ക്കാൻ എന്താ പ്രയാസം? പച്ച് മുച്ച് രിച്ച് വച്ച് വിച്ച് സിറ്റോഷ് ആറ് ധാതുക്കൾ ഓർത്ത് വെച്ചാൽ മതി. വളരെ കുറച്ചല്ലേ ഉള്ളൂ, ബാക്കി എത്രയോ ധാതു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ അനുദാത്തം. ഇത്ര എണ്ണത്തിനിട്ട് വരുമോ? വരത്തില്ലേ? കിട്ടും. നിഷേധം വരില്ല. ഇട്ട് വരുമെന്ന. പച്ച് മുച്ച് രിച്ച് വച്ച് വിച്ച് സിജോഷ് ഇതിനിട്ട് വരുമില്ലേ? ഇട്ട് നിഷേധമോ? പക്ത ആലോചിച്ച് നോക്കിയാ മതി. പക്ത പക്താരോ പക്താരോ അങ്ങനെ വരത്തുള്ളൂ. എങ്ങനെ? അല്ല, അത് പിന്നെ ഇതിന് വികല്പങ്ങൾ പല പല സംഗതികൾ ഇനി വരാൻ കിടക്കുകയല്ലേ. അപ്പൊ അത് നോക്കണം നമുക്ക് ഇനി ഇതിന് വിധികള്. അതൊക്കെ ഇനി വേദികള് പലതും വരും, അതൊക്കെ പിന്നീട് നോക്കണം. ചഴഞ്ഞ വരുന്ന എന്താണ്? പ്രത്യേക ഒറ്റ ധാതുവേ ഉള്ളൂ. പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്ന അതാണ്. ജായാലും വളരെ കുറച്ച് ധാതുക്കളുള്ളൂ. തെജ് നിജര് ഭജ് ഭഞ്ച് ഭുജ് ബ്രസ്തി മസി രുചിരഞ്ച് വിജര് സഞ്ച് സഞ്ച് സൃജ പഞ്ചദശ പതിനഞ്ച് ധാതുക്കളേ ഉള്ളൂ. അതായിപ്പൊ പറഞ്ഞത് ജകാരാന്തം. ഇത് ഒന്ന് സ്കാൻ ചെയ്ത് വെച്ചേക്കുക, എപ്പോഴും ഉപകാരപ്പെടും. അങ്ങനെയാണ് തെജ് നിജര് ഭജ് ഭഞ്ച് ഭുജ് ബ്രസ്തി മസ്തി യജു യുജു രുചി രഞ്ജ് വിജര് സഞ്ച് സഞ്ച് സൃജ ഇത്രയോ വളരെ കുറച്ച് ധാതുകൾ. ബാക്കിയെല്ലാം എന്തായി? സേട്ടാണോ അനിട്ടാണോ? ഇട്ടുള്ളതിനെയൊക്കെ സേട്ടെന്ന് പറയും, ഇട്ടില്ലാത്തതിനെയൊക്കെ അനിട്ടെന്ന് പറയും. ഇതൊന്ന് ചെറുതായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുള്ളതിനെ എന്ത് പറയും? ഇട്ടില്ലാത്തതിനെ അനിട്ട്. അപ്പൊ ഇത് ഒരു ധാതു. ഇപ്പൊ ജകാരാന്തത്തിൽ ഒരു ധാതു കൊണ്ടു കഴിഞ്ഞാൽ സേട്ടാണോ അനിട്ടാണോ എന്ന് പറയും. പതുക്കെ ഒന്ന് നോക്കി തേജ നെഞ്ചിരു ഭജ പഞ്ച് ഭുജ ബ്രസ്തി മസി യജു യുജു രുചി രഞ്ച് വിജര് സഞ്ച് സഞ്ച് സൃജ. ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായി? സേട്ടോ അനിട്ടോ? അനിട്ട്. അപ്പോ ഇനി ബാക്കിയുള്ള എല്ലാം എത്ര വന്നാലും ഒക്കെ സേട്ടാണ്. അതിനി വേറൊന്നും നോക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഒരുപാട് സൗജന്യം തന്നിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ അന്തമുണ്ടോ അതൊന്നും അനുദാത്തമല്ല, എല്ലാം ഉദാത്തമാണ്. അവിടെയൊക്കെ ധൈര്യമായിട്ട് ഇട്ടുവരും. ചിന്തിക്കുക വേണ്ട, അത് പറഞ്ഞത് എളുപ്പമാണ്. അതെല്ലാം എങ്ങനെയായിരിക്കും? ചേട്ടാനിട്ടാ ചേട്ടായിരിക്കും. തായിൽ എത്രയോ ധാതുക്കളുണ്ട്, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പാണിനി അതിനെ അനുദാത്തമായി പറഞ്ഞിട്ടില്ല. ഇത് മാത്രം പിന്നെ നോക്കിയാൽ മതി. പതിനാറ് ധാതുക്കളെ ഉള്ളൂ, വെറും പതിനാറേ പതിനാറ്. അവന്ന് സ്കാൻ ചെയ്ത് വെച്ചിരുന്ന സംഗതി വളരെ എളുപ്പമാണ്. സ്കാൻ ചെയ്തെന്ന് വെച്ചാൽ പേപ്പറിലല്ല, ആവശ്യത്തിന് ഉപകരിക്കണോ, മനസ്സിൽ സ്കാൻ ചെയ്ത് വെച്ചാൽ മതി. ഒരിക്കൽ സംശയമുണ്ടെങ്കിൽ ഒരു കൂടെ പറയാം. എന്തായാലും തപ്പുന്നത് അത് ക്ഷുത് ചിത് ചിത് നുത് പദ്യഭിത് വിദ്യത് വിനത് വിന്ദ് ചത് സത് സിദ്ധ്യസ്കന്ധ ഹതവ ഷോഡസ് എല്ലാം എന്ന അങ്ങനെ അത് ഓരോന്നിന്റെ അവസാനം നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ മതി. എങ്ങനെയാണ് അത് ക്ഷുത് ഖിത് ഷോഡശ പതിനാറെണ്ണം ദാന്തം അതിലെത്ര എഴുതിയിരിക്കുന്നു? ഷോഡശ അതിലെന്താ പതിനഞ്ചെന്ന് എഴുതിയിരിക്കുന്നു? അത് മിസ്റ്റേക്ക് ഒന്നാണ്, പതിനാറ്. അത് എണ്ണി നോക്കിയാൽ മതി. അത് ക്ഷുത് ഖിത് ചിത് തുത് നുത് പദ്യഭിത് വിദ്യതി വിനത് വിന്ദ് ചത് സത് സിദ്ധ്യസ്കന്ധ അത് ഇതിന് പതിനാറുമുണ്ട്. ദാന്തങ്ങൾ വളരെ എളുപ്പമാണ്. കൃതുക്ഷത് ബുധുബന്ധു യുതിരു ദുരാതു പതി ശുദ്ധാത് സിദ്ധ്യാഹ ഏകാദശ വളരെ എളുപ്പം പഠിക്കാവുന്ന കൃതുക്ഷത് ബുധുബന്ധു യുതിരു ദുരാതു പതി ശുദ്ധാത് സിദ്ധ്യാഹ പെട്ടെന്ന് പഠിച്ചോണ്ട എനിക്ക് തെറ്റിപ്പോകും. എങ്ങനെയാണ് അത്രയും സ്ലോ ആയി കഴിഞ്ഞാൽ പറ്റില്ല, തെറ്റിപ്പോകും. കൃതുക്ഷത് ബുധുബന്ധു യുതിരു ദുരാതു പതി ശുദ്ധാത് സിദ്ധ്യാഹ ഇങ്ങനെ പഠിക്കും അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇതൊരു ഭയങ്കര സംഭവം എന്ന് വിചാരിക്കരുത്, അപ്പോ തെറ്റത്തില്ല. അല്ലാതെ കുറുത് ക്ഷുത് ബുധ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ കുഴഞ്ഞു. ക്ഷുതാണോ ബുധാണോ എവിടെ കിടക്കുന്നു, എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാം ഇത് എന്നല്ലേ. അതുകൊണ്ട് പെട്ടെന്നങ്ങ് പഠിച്ചോണം. കൃതുക്ഷത ബുധുബന്ധു യുതിരു ദുരാതു പതി ശുദ്ധ സിദ്ധ്യാഹ ഇങ്ങനെ എന്ന് പറഞ്ഞ് അന്ന് വളരെ കുറച്ചേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത് ലഘു അഷ്ടോത്തരവും. അതിലാദ്യത്തെ ധ്യാന ശ്ലോകമാണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഊദ്രദന്തൈര്യോതിരിഷ്ണു. ബാക്കി മന്ത്രങ്ങളാണ് തവളോട്ട് കിടക്കുന്നത്. ഇതെല്ലാം ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. എത്ര 5 മിനിറ്റ് വേണ്ട, തനിയെ പഠിച്ചോ. അത് ഒന്ന് രണ്ടു ദിവസം പ്രയാസമാണ്. ഞാൻ എന്താ ഓരോന്നായിട്ട് വായിച്ചു തരാം. ക്രുത് ക്ഷുത് ബുദ്ധ്യ അത് വെച്ച് കഴിഞ്ഞാൽ അത് ആ വികരണം ദിവാദി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബന്ധ് യുദ്ധ് രുദ് രാധു വേദ് സാധു ശുദ് സിദ്ധ്യ ഏകാദശി അത്രയും ധാതുക്കളാണ്. ആ ഇനി വരാൻ പോകുന്ന ഗണം അതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബുദ്ധ്യ എന്ന് പറഞ്ഞത്. ബുദ്ധ്യ കാരണം ബുധ് ഭൂവാദീനുണ്ട്. ബുദ്ധഭഗവനെ നമ്മൾ പഠിക്കുകയും ചെയ്തു ബോധതി ബോധം, അതെടുക്കാൻ പാടില്ല, ദിവാദീനാണ്. ബുദ്ധ്യ അങ്ങനെ അതറിയാൻ വേണ്ടി. പക്ഷെ ഞാനത് പഠിക്കുന്ന സമയത്ത് ബുധം തന്നെ അങ്ങ് പഠിച്ചു. കാരണം എല്ലാം ബാക്കിയുള്ള എല്ലാം എന്താണ്, ക്രോധ ഷുത് ബുധ് ദന്ത, പിന്നെ ബുദ്ധിയാണെന്നത് ഓർത്ത് വെച്ചാൽ മതിയല്ലോ. അത് ദിവാദിയാണ്. ഇല്ലെങ്കിൽ ഇല്ല, പുത്തിരി കല്ല് കടിക്കും പോലെ ഇടയ്ക്കൊരു യാ ഉണ്ട്. അതങ്ങ് വിട്ടിട്ട് ഞാൻ പഠിച്ച അങ്ങനെ കൃതിക്ഷത് ബുധുബന്ധു ഇതൊരു രാതു ബുധിച്ചത് സിദ്ധ്യ, അവസാനം മാത്രം ഒരു യാ മതി പറയാനൊരു ഒഴുക്കുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ പഠിക്കണമെന്നില്ല, നിങ്ങൾ നേരെ പഠിച്ചാൽ മതി. സിദ്ധാന്തകുമുദിയിലുണ്ട്, അതിന് മുമ്പും കാശികയിലും ഒക്കെ ഉണ്ട്. പണ്ട് തന്നെ ഇത് അനുദാത്തങ്ങൾ ഏതാണെന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാം ഇതുകൊണ്ട് ഗുണം 2000 ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം അനുദാത്തം ഉദാത്തം ഒന്നും മനസ്സിലായില്ലേ. എങ്ങനെ എങ്ങനെ ഇതിങ്ങനെ നോക്കി ഓരോന്നായിട്ട് പഠിക്കുന്നില്ല, വേറെ പണിയുണ്ടോ? അത് വലിയൊരു കാര്യമില്ല. നമ്മളല്പമൊന്ന് പഠിക്കുന്നതല്ല, പഠിച്ചാൽ മറക്കാതിരിക്കും. പഠിക്കുന്നത് ആർക്കും പറ്റും, പഠിച്ച് മറന്നു പോരും. പഠിച്ച് ലോക്ക് ചെയ്ത് വയ്ക്കണം, ആവശ്യം വരുമ്പോഴേ എടുക്കാവൂ. എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ മറന്നു സൂചിച്ചു വയ്ക്കും. അതുമാത്രമല്ല, വ്യാകരണം പഠിക്കുന്നെങ്കിലും പഠിപ്പിക്കുന്നെങ്കിലും ഓർമ്മശക്തി ഇല്ലെങ്കിൽ സംഗതിയാകെ തിരിഞ്ഞു മറിഞ്ഞു. അതുകൊണ്ട് കുറച്ച് ഓർമ്മ വേണം. പിന്നെ ഇതിപ്പോൾ പഠിച്ചില്ലെങ്കിലും ഒരാൾക്ക് മുമ്പോട്ട് പഠിച്ചു പോവാം, പ്രയാസമില്ല. ധാതു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും. പക്ഷേ പഠിച്ചിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം മനഃപ്പാഠം ചെയ്തില്ലെങ്കിലും മുമ്പോട്ട് നമുക്ക് ദിവസിദ്ധാന്തോതി പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പഠിക്കണമെന്നൊരു വിചാരം വന്നു കഴിഞ്ഞാൽ പഠിക്കാം. പിന്നെ വരുന്ന നാല് രണ്ട് ധാതുക്കളുള്ളൂ, മന്യഹനവും മനഹന രണ്ട് ധാതുക്കൾ. പിന്നെ വരുന്നത് പവർഗത്തിലാണ്, ആപ്പ് ക്ഷീപ്പ് ചുപ്പ് തപ്പ് തിപ്പ് തൃപ്യ തൃപ്യ ലിപ്പ് ലുപ്പ് വപ്പ് സൃപ ത്രയോദശ എല്ലാം വന്നോ. ഏതില്? ചില പുസ്തകങ്ങളിൽ അവിടെ ഒരു മിസ്റ്റേക്കും ഉണ്ട്. ചില നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആപ്പ് ചുപ്പ് ക്ഷിപ്പ്, ആ ചില പുസ്തകങ്ങളിൽ പാഠം ആപ്പ് ക്ഷിപ്പ് ചുപ്പെന്നാണ് സാധാരണ പാഠം. അതില് ഇതിന് മാറിയാണ്. ശരിക്കും പാഠം ആപ് ക്ഷിപ്പ് ചുപ്പ് തപ്പ് തിപ്പെന്നോ. ചില പുസ്തകങ്ങളിൽ ആപ് ക്ഷിപ്പ് ക്ഷുപ്പെന്നുണ്ട്, ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ അത് മാറ്റി പോകുന്നു. ആപ് ക്ഷിപ്പ് ക്ഷുപ്പെന്ന് അത് തെറ്റാണ്. ആപ് ക്ഷിപ്പ് ചുപ്പ് എന്നാണ് പാഠം. അങ്ങനെയാണ് തപ്പ് തിപ്പ് തൃപ്യ ദൃപ്യ ലിപ്പ് ലിപ്പ് ആപ്പ് ക്ഷിപ്പ് കഴിഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ ഇവിടെ ഇപ്പൊ ചുപ്പല്ലേ, അതിന് പകരം ക്ഷുപ്പെന്നുണ്ട്, ക്ഷുപ്പ് ചില പുസ്തകങ്ങളുണ്ട്. അത് ശരിയല്ലെന്നാ പറഞ്ഞത്. ക്ഷിപ്പ് കഴിഞ്ഞ് ചുപ്പാണ്. എങ്ങനെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തോന്നും. എങ്ങനെ ആപ്പ് ക്ഷിപ്പ് ചുപ്പ് തപ്പ് തൃപ്പ് തൃപ്യ ദൃപ്യ ലിപ്പ് ലുപ്പ് വപ്പ് ശാപ്പ് സോപ് സൃപസ്ത്രയോദശ അതൊക്കെ ദിവാദിയിൽ വരുന്നെന്ന് കാണിക്കുന്നു. കാരണം ഭൂവാദിയിലും വരും അതേ ധാതുക്കൾ. യാ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ദിവാദിയിലുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ദിവ്യതി എന്നാണ് അവിടെ വരുന്ന രൂപം. കുപ്യതി കോപിക്കുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അർത്ഥത്തെ കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കണ്ട. കാരണം ഓരോ ധാതുക്കളെ എടുത്ത് അതിൻ്റെയൊക്കെ അർത്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അത് ആവശ്യമില്ല. നമ്മളിപ്പോൾ ധാതുക്കൾ അറിഞ്ഞിരിക്കുക. കാരണം ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം യുജ് യുജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുജര് യോഗേ യുജു സമാധോ യുജു സംയമനേ എല്ലാം വരും. പക്ഷെ ഇവിടെ യുജന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അർത്ഥത്തെ കുറിച്ച് ഇപ്പം നോക്കേണ്ട കാര്യമില്ല. അപ്പൊ പ ഫ ബ ഭ മ ഗമ നമ യമ രമസ് ചത്വര നാലെണ്ണം. അതെന്ന് പറഞ്ഞത് ഗമ നമ യമ രമ ഭകാരത്തിൽ മൂന്നെണ്ണം. അത് വളരെ കുറച്ചേ ഉള്ളൂ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. യ ര ല വ ശയിലുണ്ട്, ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമേ അല്ല. കുറച്ച് ദംസ് ദിശ ദൃശ് മൃശ് കുറച്ച് ദംസ് ദിശ ദൃശ് മൃശ് ഋശ് ഋശ് ദിശ് വിശ് സ്പൃശ് കുറച്ച് ദംസ് ദിശ ദൃശ് മൃശ് ഋശ് ഋശ് ദിശ് വിശ് സ്പൃശ്. ഇതിലെന്താ പ്രയാസം? ഒന്ന് ഓർത്ത് വയ്ക്കും. ഉണ്ടാ പ്രയാസം? കുറിശ് ദംസ് ദിശ ദൃശ് മൃശ് ഋശ് ഋശ് നിശ് വിശ് സ്പൃശ് ദിശ കുറിശ് ദംസ് ദിശ ദൃശ് മൃശ് ഋശ് ഋശു ലിശു വിശസ്പൃശ് ദശ. അടുത്ത് ഷാ കഴിഞ്ഞ് ഷായലുണ്ട്. കൃഷ് തിഷ് തുഷ് ദിഷ് ദുഷ് പുഷ്യ പിഷ് വിശേഷിഷ് ശുഷ് ശിഷ്യ ഏകാദശ. കൃഷ് തിഷ് തുഷ് ദിഷ് ദുഷ് പുഷ്യ പിഷ് വിഷ് ശിഷ് ശുഷ് ശിഷ്യ ഏകാദശ. ശാഷ അടുത്ത് സാന്തത്തിൽ രണ്ടേ ഉള്ളൂ, ഖസ് വസതി. അവസാനം വരുന്നത് എന്താണ്? ദേഹ് ദിഹ് ദുഹ് നഹ് മിഹ് രിഹ് ദുഹ് വഹു അഷ്ടം. തീർന്നു. വസതി രണ്ട് ഇഷ്ടിഭൂതാവ് നിർദ്ദേശം തിപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നു. വസതി ദഹ് ദിഹ് ദുഹ് നഹ് മിഹ് രിഹ് ലിഹ് വഹു അഷ്ടം ഹാന്തത്തിൽ ദഹു ദുഹ് ദുഹ് നഹ് നാലെണ്ണം, മിഹ് വഹു രുഹ് ലിഹ് നാലെണ്ണം, എട്ടെണ്ണം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ദഹ് ദിഹ് ദുഹ് നഹ് മിഹ് വഹ് രുഹ് ലുഹ് വഹ് നാല് എട്ട്. ദഹ് ദിഹ് ദുഹ് നഹ് മിഹ് രുഹ് ലുഹ് വഹ് അഷ്ടം. ഏത് എഴുതിയിരിക്കുന്നതിന് നിങ്ങളായിട്ടൊന്നും വേണ്ടെന്ന് വെക്കണ്ട. ആ അതിലൊന്നും അനുദാത്ത, അതുകൊണ്ട് എളുപ്പമായില്ലേ? ഇത്രയും പഠിച്ചാൽ പോരെ. അനുദാത്താഹ ഹലന്തേഷു ധാതവ അത്രയും അധികശതം. ഈ എഴുതിയിരിക്കുന്ന എണ്ണി നോക്കിയ പിന്നെ ചിലതിൽ മിസ്റ്റേക്കുകൾ വരും. കറക്റ്റായി നോക്കിയ അത്രയും അധിക ശതം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ളതാണ്. ഞാൻ പറയുന്നില്ല, ഇപ്പോൾ യുജത് ധാതുത്തിൻ്റെ മൂന്നെണ്ണം ഉണ്ട്, ഒന്നേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. മൂന്നും ഒരുപോലെയാണ്, പക്ഷെ രൂപ വ്യത്യാസമുണ്ട്. ഓരോ ഗണത്തിനും വരുന്നതനുസരിച്ച് രൂപ വ്യത്യാസം. വിദ്യതി വിനത് വിന്ദ് വിദ് ധാതു മൂന്ന് പേരെയാണ് ദകാരാന്തത്തിൽ. അതുകൊണ്ട് ഒരേ രൂപത്തിലുള്ള ധാതുക്കൾ ഒന്നേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 103 കൂടുതലുണ്ട്. ഇങ്ങനെ ഇപ്പൊ യുജിതാതും 3 ഓരോ ഗണത്തിലുമുള്ള, പക്ഷെ ഇവിടെ യുജന്നേ കൊടുത്തിട്ടുള്ളൂ. ഭജിതാതു 2 ഇവിടെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പല ധാതുക്കളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനൊരു 80% ലഘു 80% എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പാരായണം ചെയ്താൽ ഒരാഴ്ച കൊണ്ട് സംഗതി ഓക്കെ, മനപ്പാടാവും. ഇത്രയുള്ളൂ. ഒരിക്കങ്ങനെ മനപ്പാടം ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ പിന്നെ ഓർത്താവും. അപ്പോൾ വ്യാകരണം കാര്യമായിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് ഇത് പഠിച്ചു വെച്ചത് വളരെ എളുപ്പമാണ്. കാരണം ഇനി 8 വരും, നിഷേധിക്കും, വികല്പമായിട്ട് വരും. 8 പറയുന്ന പാണിനിയുടെ ഒരു വലിയ അഭ്യാസമാണ്. 8 ഒരുപാട് സൂത്രം കൊണ്ട് വിധിക്കാനും നിഷേധിക്കാനും എല്ലാം. അപ്പോൾ അവിടെയൊക്കെ ഇത് വളരെ ഉപകരിക്കും. അല്ല, പഠിച്ചു പോകാനാണെങ്കിൽ ഇത് മനഃപ്പാഠം ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് സൂത്രങ്ങളും വൃത്തിയൊക്കെ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇതിനു വേണ്ടി മാത്രം ഇട്ടാനിട്ട് അനുദാത്തമാണോ ഇട്ട് നിഷേധിക്കും, ബാക്കിയുള്ളതിനെല്ലാം ഇട്ട് വരും. അപ്പോ ഹലന്തങ്ങളിൽ അനുദാത്തങ്ങൾ നേരിട്ട് നിർദ്ദേശിച്ചു. അപ്പൊ ഹലന്തങ്ങൾ നമുക്ക് നേരിട്ടുള്ള ഇതിനെല്ലാം ഇട്ട് നിഷേധിക്കും. അജന്തത്തിൽ നിർദ്ദേശിച്ചത് ഇട്ട് നിഷേധിക്കാത്തതിന്. അപ്പൊ അത് ഒഴികെ ഉള്ളതെല്ലാം ഉള്ളയിടത്ത് ഇട്ട് നിഷേധിക്കും. വ്യത്യാസം മനസ്സിലാക്കും. ഹലന്തങ്ങളിൽ ഇട്ട് നിഷേധിക്കുന്നതിനെ നേരിട്ട് പറഞ്ഞു, അജന്തങ്ങളിൽ ഇട്ട് നിഷേധിക്കാത്തതിനെ നേരിട്ട് പറഞ്ഞു. അതാണ് ഉദാഹരണം ആദ്യം പഠിച്ച ഊ. ഇപ്പൊ ഗുപ്പു ധാതു ഇട്ട് നിഷേധിക്കുവോ അതോ വിധിക്കുവോ? എന്തുകൊണ്ട്? അത് അത് ഉദാത്തമാണ്. എനിക്കറിയേണ്ടത് ഗുപ്പു ഇതിലിട്ട് വരുമോ നിഷേധിക്കുവോ? വരും. ഉദാത്തമായതുകൊണ്ട് നിഷേധിക്കുന്നില്ല. ഊതായതുകൊണ്ട് അത് ഉദാത്തമാണ്. അതാണ് പറഞ്ഞ ഊദന്തമായ ധാതു ഒന്ന്. ഇത് ഊ എന്ന് പറയുന്ന ഇത്ത് പോയില്ല, ഇത് ഹലന്ത ധാതുവാണ്. ഗുപ്പു എന്ന് പറയുന്നത് എന്താ? ഹലന്ത ധാതുവാണ്. ഗുപ്പെന്ന് പറയുന്നത് ഊദന്തമല്ല, പിന്നെയോ ഹലന്തം. ഇത്ത് പോയി കഴിഞ്ഞ് ബാക്കിയാണ് നോക്കേണ്ടത്. ഹലന്തമായി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് പാന്തത്തിൽ വരുന്നുണ്ടോ? ആപ് ചീപ്പ് ചുപ്പ് തപ്പ് തിപ്പ് തിപ്പ്യ ദൃപ്യ ലിപ്പ് ലിപ്പ് വപ്പ് ഇസപ്പ് സ്വപസ്തൃപ ത്രയോദശ ഇത് വരുന്നുണ്ടോ? ആ ഇത് അറിഞ്ഞിരിക്കണം. ഇല്ല എന്ന് പറയണം, ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരാ. അത് പെട്ടെന്ന് മനസ്സിൽ വരണം. അപ്പോ ഇട്ട് നിഷേധിക്കുമോ ഇല്ലയോ? ഇട്ട് നിഷേധിക്കില്ല. അങ്ങനെ നിഷേധിക്കുന്നവയുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്, അതിൽ അതില്ല. അപ്പോ നിഷേധിക്കില്ല ഉറപ്പാണോ? അതെ. ഇനി നമുക്ക് പരിശോധിച്ചു നോക്കാം. എന്നാലും ഇട്ട് വരും. എങ്ങനെ നിഷേധിക്കില്ല? നിഷേധിക്കുന്നതിലില്ല. എന്നാ ഇതിലൊട്ടും നിഷേധിക്കും. അവിടെയാണ് പാണിനിയുടെ ഇത് വരുന്നത്. എന്നുവെച്ചാൽ അടുത്ത് ഇപ്പൊ നമുക്ക് ഉറപ്പായി എന്താണ് ഇട്ട് വരുമെന്നുള്ളത്. ഇപ്പൊ പാണിനി പറയുന്നു, സ്വരതി സൂതി സൂയതി ധൂന്യൂതി തോവ ഊതിത്തുകൾക്കെല്ലാം വികല്പമായിട്ട് ഇട്ട് വിധിക്കും. വീണ്ടും എന്തേലും ഇട്ട് വരുന്നു, വികല്പമായിട്ട് ഇട്ട് വിധിക്കും. ഗോപ്ത ഗോപിത രണ്ടു രൂപം വരും. അത് നമ്മൾ പിന്നീട് പഠിക്കും.